വീണ്ടും സാംഖ്യ സിദ്ധാന്തത്തെ ആശ്രയിച്ചിട്ടാണ് ചർച്ച. ഇവം പരിഹൃതേപി അജാമന്ത്രേ പുനർ അന്യസ്മാത് മന്ത്ര സാംഖ്യ പ്രത്യുപതിഷ്ഠത്തെ. അജാമന്ത്രം ശുക്ലകൃഷ്ണ ബഹുഹി പ്രജാ സൃജമാന സ്വരൂപ എന്ന് പറയുന്ന മന്ത്രം, അതില് സാംഖ്യന്മാർ പറഞ്ഞത് ഇത് ഞങ്ങളെ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു അതിനെ നിഷേധിച്ചു. ഭക്ഷ്യകാരൻ പറഞ്ഞു അതല്ല, അത് സാംഖ്യ സിദ്ധാന്തമല്ല, അദ്വൈതം തന്നെയാണ്. അവിടെ സത്വരജസ്തമോ രൂപത്തിലുള്ള പ്രകൃതിയെ കുറിച്ചല്ല പറയുന്ന, അവിടെ പൃഥ്വി അപ്പ് തേജസ് ഭൂതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രീതിയിലെല്ലാം വ്യാഖ്യാനിച്ചു. ആ രീതിയിലും സാഖ്യന്മാർക്ക് ഞങ്ങളുടെ സിദ്ധാന്തം ശ്രുതി സമ്മതമാണെന്ന് സമർത്ഥിക്കാൻ പറ്റുന്നില്ല. ഏവം പരിഹൃദേവി കൊണ്ട് പറയുന്നു, അങ്ങനെ അത് പരിഹരിച്ചു അവരുടെ അവകാശവാദം ശരിയല്ല എന്ന് പറഞ്ഞിട്ടും അജാമന്ത്രേ പുനരന്യസ്മാ മന്ത്ര, ഇനി മറ്റൊരു മന്ത്രവുമായിട്ട് സാംഖ്യന്മാർ പ്രതിഷ്ഠത അവര് വീണ്ടും വരുന്നു. അതേതാണ് ബൃഹദാരണ്യത്തിന്റെ ഒരു മന്ത്രം പറയുന്നു, എന്നാൽ ഈ മന്ത്രത്തിൽ പറയുന്നത് ഞങ്ങളുടെ സിദ്ധാന്തമാണ്. എങ്ങനെ? യസ്മിൻ പഞ്ചജന ആകാശസ്ഥ പ്രതിഷ്ഠിത തമേവ മന്യ ആത്മാനം വിദ്വാൻ ബ്രഹ്മാമൃതോ അമൃതം. ഇതിൽ പഞ്ചജന എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് അഞ്ചഞ്ച് അയ്യഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച്. അപ്പൊ സംഖ്യന്മാര് പറയുന്ന 25 തത്വങ്ങളെയാണ് ഇവിടെ പറയുന്നതെന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് പഞ്ചപഞ്ച എന്ന് വന്നതുകൊണ്ട്? ഇത് ഭാഷ്യകാരൻ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? ബൃഹദാരണ്യത്തില് അവിടെ നേഹനാനാസ്തി കിഞ്ചന എന്നെല്ലാം പറയുന്ന ഭാഗത്താണ്, നാലാം അധ്യായത്തില് നാലാം ഭാഗത്ത്. മൃത്യു സമൃദ്ധി മാപ്നോതി ഏഹനാനയോ പശ്ചിതി എന്നെല്ലാം പറയുന്നതിന് മുമ്പിൽ അദ്വൈതമാണ് അവിടെ പറയുന്നത്. നേഹനാനാസ്തി കിഞ്ചന എന്ന് പറയുന്ന അദ്വൈതമാണ്. അതിന് തൊട്ടു മുമ്പിൽ പറയുന്നതാണ് യസ്മിൻ പഞ്ചപഞ്ചജന ആകാശസ്യ പ്രതിഷ്ഠിത. ഏതെന്തിനാണോ പഞ്ചജനങ്ങൾ അഞ്ചു പേരും പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഇവിടെ പഞ്ചജനം എന്ന് പറയുന്നതിന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് ദേവന്മാര്, അസുരന്മാര്, പിതൃക്കള്, ഗന്ധർവന്മാര്, രക്ഷസുകൾ, ഇങ്ങനെയുള്ള ജീവിവർഗങ്ങൾ, പിന്നെ വേണമെങ്കിൽ നിഷാദന്മാരെന്ന് വ്യാഖ്യാനിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങളെല്ലാം പഞ്ചജനാഹ, അതുകൂടാതെ ആകാശ, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന അവ്യാകൃതവും പ്രതിഷ്ഠിതമായിരിക്കുന്നത് യസ്മിൻ, ഏതെന്നിലാണോ എന്ന് പറയുന്നു. തമേവ ആത്മാനം മന്നേ, ഏതെന്നിലാണോ ഇതെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്, ഞാൻ എന്നെ അതായിട്ടാണ് കാണുന്നത്, ഞാൻ അങ്ങനെ കരുതുന്നു. എന്നുവെച്ചാൽ എന്റെ സ്വരൂപത്തിലാണ് ഇതെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്നവിടെ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് നേഹം നാനാസ്തി കിഞ്ചന, എന്നിലാണ് ഇതെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ കാര്യരൂപത്തിലുള്ള ഇതും ഇതിന്റെ കാരണമായത്, അവ്യാകൃതങ്ങളും വ്യാകൃതങ്ങളുമായ സർവവും എന്നിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ഏതെന്നിലിരിക്കുന്നു, അതാണ് എന്റെ സ്വരൂപം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, ഇങ്ങനെ അറിയുന്നവനായ ഞാൻ വിദ്വാൻ, ഇങ്ങനെ അറിയുന്നവൻ, എന്നിലാണ് സർവവും പ്രതിഷ്ഠിതമായിരിക്കുന്നത്, എന്നിലാണ് സർവവും സ്ഥിതി ചെയ്യുന്നത്, എന്നെ ആശ്രയിച്ചാണ് സർവവും നിലനിൽക്കുന്നത് എന്നറിയുന്നവൻ ബ്രഹ്മ, അവൻ ആ ബ്രഹ്മം തന്നെയാണ്. എങ്ങനെയുള്ള ബ്രഹ്മം? അമൃത ബ്രഹ്മം, അമൃതമായ ബ്രഹ്മമാണ്. അതിനെ ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു, അമൃതം. അതുകൊണ്ട് തന്നെ എന്താണ്, ഞാൻ മർത്യനല്ല. കാരണം ഇത് സന്ദർഭത്തിൽ വരുന്ന എന്താണ്, മർത്യൻ എന്നാണ് ഒരുവൻ തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. ഞാൻ മർത്യനാണ്, മർത്യൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നവൻ, നശിക്കുന്നവൻ. അപ്പൊ തന്നെ സ്വയം മർത്യനായി, അത് തന്റെ അനുഭവം, ജനനവും മരണവും തന്റെ അനുഭവം. താൻ സ്വയം മരിക്കുന്നവനായി കാണുന്നു. അങ്ങനെ തന്നെ മരിക്കുന്നവനായി അറിയുന്ന ഒരുവും പറയാണ്, ഞാൻ മർത്യനല്ല. മർത്യൻ എന്ന് പറയുന്നതിന്റെ വിരുദ്ധമായ ശബ്ദമാണ് അമൃതനാണ്, മരണമില്ലാത്തവനാണ്. എന്തുകൊണ്ട്? മരിക്കുന്നതായ സർവവും എന്തൊക്കെയാണ് ഇവിടെ ഉത്പന്നമാകുന്നതും നശിക്കുന്നതുമായി അനുഭവപ്പെടുന്നത്, അതെല്ലാം എന്നെയാണ്, എന്നിൽ ആശ്രയിച്ചിരിക്കുകയാണ്. ആത്മാനം മന്നി, എന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു, എന്നെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഇതെല്ലാം എന്നിൽ നിൽക്കുകയാണെങ്കിൽ, എന്നു എല്ലാത്തിനും ആശ്രയം ഞാനാണെങ്കിൽ പിന്നെ എനിക്കെങ്ങനെ നാശം സംഭവിക്കും? അപ്പൊ തന്റെ മർത്യഭാവത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് തന്റെ അമൃതത്വത്തെ സമർത്ഥിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. താൻ സ്വയം അമൃതനാണെന്ന് പറയുമ്പോൾ അതാണ് മുക്തി. മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്. ആ മുക്തി എന്ന് പറയുന്നത് എന്താണ്? ആത്മാനം തന്റെ സ്വരൂപമാണ് എന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ താൻ എന്തായി? മുക്തനായി. ആ മുക്തി എന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം തന്നെയാണ്. അപ്പൊ മർത്യൻ എന്നുള്ള തന്റെ ഭാവത്തെ നിഷേധിച്ച് അമൃതത്വ സമർത്ഥിക്കുന്നു. അപ്പൊ പിന്നെ ഇതെല്ലാം തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവ, അതിനാണ് അടുത്ത് പറയുന്നത് നേഹ നാനാസ്തി കിഞ്ചന തുടർന്നു വരുന്നു. പിന്നെ തുടർന്നു പ്രാണനിയമറ്റം കുറിച്ചൊക്കെ പറയും. എന്നിട്ട് പറയുന്നു സ്നേഹം നാനാസ്തി കിഞ്ചന, ഇതിന് വിരുദ്ധമായിട്ടുള്ള മൃത്യു സമ്മർത്തും ആപ്നോതി യൈഹ നാനിവ പശ്യതി. ഇവിടെ നാനാത്വത്തെ കാണുന്നവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു. ഒന്ന് മർത്യഭാവം മനുഷ്യന്റെ, മറ്റൊന്ന് അമൃതഭാവം, അമൃതത്വം. അതെന്താണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം അവിടെ പറയുന്നത്. പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന, അനുഭവസിദ്ധമായിരിക്കുന്ന അമർത്യഭാവത്തെ അമൃതഭാവം കൊണ്ട് നിഷേധിക്കുന്നു. എന്നിട്ട് അമൃതം എന്ന് വെച്ചാൽ അമൃത ഏവ, അതുകൊണ്ട് ഞാൻ അമൃതൻ തന്നെയാണ്, മരണമില്ലാത്തവൻ തന്നെയാണ് എന്ന് പറയും. അവിടെ പഞ്ചജനങ്ങൾ സർവജനങ്ങളും, കാരണം അത് പഞ്ചജനങ്ങളെ എടുക്കാൻ എന്താണ് കാര്യം? ഇപ്പൊ താൻ തന്നെ മനുഷ്യൻ മർത്യനായി കാണുന്നു, അന്യ ജീവവർഗങ്ങളെയെല്ലാം തന്നിൽ നിന്ന് അന്യമായിട്ടാണ് കാണുന്നത്, ഭിന്നമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് പഞ്ചജനങ്ങളെ എടുക്കുന്നത്. താൻ വേറെയാണ്, ദേവൻ വേറെയാണ്, അസുരൻ വേറെയാണ്, രക്ഷസ് വേറെയാണ്, പിതൃക്കൾ വേറെയാണ്, ഇങ്ങനെ ഭേദബുദ്ധിയാണ് മനുഷ്യനുള്ളത്. അപ്പൊ ആ ഭേദബുദ്ധിയോടുകൂടി അറിയുന്നത് തന്നെ ആശ്രയിച്ചിരിക്കുന്നതാണെന്ന് പറയും, എന്നിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്ന. താൻ ഏതെന്നിനെയാണോ ഭേദബുദ്ധിയോടുകൂടി അറിയുന്നത്, തന്നിൽ നിന്ന് വേറെ എന്നറിയുന്നത്, അതങ്ങനെ തന്നിൽ പ്രതിഷ്ഠിതമാകും. വേറെ ആയിരിക്കുന്നു എന്നങ്ങനെ തന്നിൽ പ്രതിഷ്ഠിതമാകും, തന്നെ ആശ്രയിക്കും സ്പഷ്ടമായും. ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ എന്നിൽ നിന്ന് വേറെ കാണുന്നു, ഇതെങ്ങനെ എന്നിലിരിക്കും? എന്നിൽ നിന്ന് വേറെ ആയിരിക്കുന്ന ഒരു വസ്തുവിന് എന്നിലിരിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് അതിനെ വിശദീകരിക്കുന്നത്. എന്നിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വസ്തുവിന് ഏത് രീതിയിൽ എന്നിൽ ഇരിക്കാൻ പറ്റും? ഞാനെന്ന് പറയുമ്പോൾ ഇപ്പോ ഈ ശരീരത്തോടു കൂടിയിരിക്കുന്ന എന്നെ, അത് വേർതിരിച്ച് ഞാൻ ആത്മാവ് വേറെയാണ്, ഞാൻ ശരീരം വേറെയാണ്, അങ്ങനെയൊന്നും സാധാരണ ചിന്തിക്കാറില്ല. ഞാനെന്ന് പറയുമ്പോൾ ഈ പിണ്ഡം. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞു, ഞാനെന്ന് പറയുന്നത് പിണ്ഡമായി, ഈ പറയുന്നതൊക്കെ എങ്ങനെ എന്നിലിരിക്കും? എന്താ ഇതിന്റെ ഏതെങ്കിലും ഒരു വസ്തുവിനെ എടുത്ത് എന്റെ തലയിൽ വെച്ചാൽ പറയാം ഞാൻ ഇത് എന്നിലിരിക്കുകയാണ്. ദേവന്മാർ, അസുരന്മാർ, രക്ഷസുകൾ, പിതൃക്കൾ, വിഷാദ വർഗം എല്ലാം അങ്ങനെ എന്നിലിരിക്കും. അവിടെയാണ് പോകുന്നത്. ഇവിടെ താൻ എന്ന് പറയുന്നത് ഈ ശരീര ഇന്ദ്രിയ മന സംഘാതത്തെയല്ല പറയുന്നു. അത് പറഞ്ഞാൽ അതിന് മറ്റൊന്നിനും ഇരിക്കാൻ പറ്റില്ല. ഇരുത്തിയാൽ തന്നെ പരിമിതമായ തുച്ഛമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ പറ്റും. അവിടെ താൻ എന്നിലിരിക്കുക, എന്നിൽ അധിഷ്ഠിതമായിരിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ തന്റെ സ്വരൂപം ഇതല്ല. തന്റെ സ്വരൂപത്തെ അവിടെ എന്ത് പറയേണ്ടി വരും? അത് സച്ചിദാനന്ദം എന്ന് പറയേണ്ടി വരും. എന്നാലും തന്നിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആത്മാനം. അപ്പോ തന്നിലല്ല, തന്റെ സ്വരൂപത്തിൽ. ആത്മാന്ന് വെച്ചാൽ സ്വരൂപം. അപ്പോ തന്റെ സ്വരൂപത്തെ സത്തായി അറിഞ്ഞു കഴിഞ്ഞാൽ സർവവും സത്തിൽ അധിഷ്ഠിതമാണ്. എന്തുകൊണ്ട്? സർവവും സത്തായി പ്രകാശിക്കുന്നു. സർവവും സത്തയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്, സത്തായിട്ടാണല്ലോ വെളിപ്പെടുന്നത്. അപ്പോൾ തന്റെ സ്വരൂപത്തെ, ആത്മാനം തന്റെ സ്വരൂപത്തെ സത്തായി അറിഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും എല്ലാം എന്നിൽ അധിഷ്ഠിതമാണ്. അല്ലാതെ പറയാൻ കഴിയത്തില്ല ഒരാൾക്ക്. അപ്പോ സത്തായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്ത എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. സത്ത എന്ന് പറയുന്ന അജ്ഞേയമായൊരു വസ്തുവല്ല. അനുഭവം എന്ന് പറയുന്നത് തന്നെ അതിന്റെ സ്വരൂപം തന്നെയാണ് സത്. നിനക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഉണ്ട്. പറയുമ്പോൾ അനുഭവം സ്വയം തന്നെ എന്താണ്? സത്താണ്. അപ്പോൾ അവിടെ സത്തിനോട് ചേർന്ന് സത്തിൽ നിന്ന് വേറെ പോയിരിക്കാൻ കഴിയാതെ തന്നെ ചിത്തുമുണ്ട്. അപ്പോൾ സച്ചിത്തായിരിക്കുന്ന തന്റെ സ്വരൂപം അതിലാണെല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത്. ചിത്തിലാണ്. ചിത്തായിരിക്കുന്ന തന്റെ സ്വരൂപത്തിലാണ്, അറിവായിരിക്കുന്ന തന്റെ സ്വരൂപത്തിലാണ്. അല്ലാതെ പിന്നെ മറ്റൊന്നിനും തന്നിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ തന്റെ അറിവാകുന്ന സ്വരൂപത്തിൽ, ബോധമാകുന്ന സ്വരൂപം എല്ലാം നിലനിൽക്കുന്നു എന്നെന്തുകൊണ്ട് പറയുന്നു? ബോധത്തിൽ എന്താ ഇരിക്കാൻ സ്ഥലമുണ്ടോ? മറ്റേതെങ്കിലും വസ്തുവിന് ബോധം എന്ന് പറയുന്നത് മൂർത്തമായൊരു വസ്തുവല്ല. ഒരു വസ്തുവിന് വേറൊരു വസ്തുവിൽ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ആ വസ്തു മൂർത്തമായിരിക്കണം. മേശയുടെ പുറത്ത് വസ്തു ഇരിക്കുന്നതുകൊണ്ട് മേശ മൂർത്തമായൊരു വസ്തുവാണ്. ഇവിടെ പറയുന്ന ചിത്ത് എന്ന് പറയുന്നു മൂർത്തമായ വസ്തുവല്ല. അപ്പൊ പിന്നെ എങ്ങനെ അതിലിരിക്കാൻ പറ്റും? അവിടെ പറയുന്നു ആകാശ അവ്യാകൃതം ഉൾപ്പെടെ ഉള്ളത് തന്നിൽ ആശ്രിതമായിരിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അമൂർത്തമായ ഒന്നിൽ മറ്റൊന്നെങ്ങനെ ആശ്രയിക്കും? അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ചിത്ത് എന്ന് പറയുന്നതിന്റെ സ്വഭാവം തന്നെ പ്രകാശമാണ്, ഇരുളല്ല. പ്രകാശിക്കുക എന്ന് വെച്ചാൽ അറിയിക്കുക, പ്രകാശിപ്പിക്കുക, അറിയുക, അറിയിക്കുക, അതാണ് അതിന്റെ ധർമ്മം, അതിന്റെ സ്വരൂപം. ഈ ചിത്ത് എന്ത് ചെയ്യുന്നു? സർവത്തെയും അറിയിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, അറിയിക്കുന്നു, അറിയുന്നു. അതാണ് സർവവും ആ ചിത്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അല്ലാതെ വേറെ തരത്തിലും ആശ്രയിച്ചിരിക്കുന്നു. അറിയിക്കുക, അറിയിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തായി അത്? ഇതെല്ലാം ആ ചിത്തിന് ബോധത്തിന് വിഷയമായി. ഇതെല്ലാം ബോധത്തിന് വിഷയമായിരിക്കുന്നുകൊണ്ട് പറയുന്നു ഇത് തന്റെ സ്വരൂപത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതാണ് തന്റെ സ്വരൂപം. സച്ചിത് ആനന്ദമാണ് തന്റെ സ്വരൂപം. ആ സ്വരൂപത്തിന് വിഷയമായിരിക്കുന്നു സർവതും. ഇതിന് വിഷയമാകാതെ ഇതൊന്നും, ഇതിനൊന്നും തന്നെ സംബന്ധിച്ചൊരു നിലനിൽപ്പില്ല. വിഷയമാകാതെ ഇതിനങ്ങനെ നിലനിൽപ്പുണ്ട്, തന്നെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ എങ്ങനെ അത് സംഭവിക്കും? ഇതിനെല്ലാം അറിയുന്നു, ഇതിൻ്റെ എല്ലാം സത്യം അറിയുന്നു. അപ്പോൾ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാം നിലനിൽപ്പെന്ന് പറയുന്നത് തന്റെ അറിവിനെ ആശ്രയിച്ചിട്ടാണ്. അല്ലാതെ ഇതിൻ്റെ നിലനിൽപ്പിന് ഇതൊക്കെ സത്താണോ അസത്താണോ എന്ന് ചിന്തിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ഇത് തന്റെ അറിവിന് വിഷയമാണ്. അതുകൊണ്ട് പറഞ്ഞു സർവ്വതും ഏതിനെയൊക്കെയാണോ താൻ ഭിന്നമായി അന്യമായി അറിയുന്നത് അതെല്ലാം തന്റെ സ്വരൂപത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രതിഷ്ഠിത ഏകം തന്നെയാണോ അധിഷ്ഠിക്കുന്നത്? തമേവ മന്യ ആത്മാനം, അതിനെയാണ് ഞാൻ എന്റെ സ്വരൂപമായിരിക്കുന്നത്. അപ്പോൾ തന്റെ സ്വച്ഛിദാനന്ദമായ സ്വരൂപത്തിൽ സർവവും വിഷയമായിരിക്കുന്നത് കൊണ്ട്, സർവവും ചിത്തിൽ പ്രകാശിക്കുന്നതുകൊണ്ട് ഇതെല്ലാം തന്നിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറയും. അതിനൊന്നും ഇത് പരമായി വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അങ്ങനെ സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഒന്ന്, സർവത്തിൻ്റെയും പ്രകാശമായിരിക്കുന്നത് അതാണ് ബ്രഹ്മ, അതാണ് തന്റെ സ്വരൂപം. അതിനെ എന്തു പറയുന്നു? അതുകൊണ്ട് തന്റെ സ്വരൂപം സർവത്തെയും പ്രകാശിക്കുന്ന ഒന്നായതുകൊണ്ട് താൻ മർത്യനല്ല, അമൃതനാണ്. മർത്യം എന്ന് പറയുന്നതിൻ്റെ നേരെ വിപരീതമായ സ്വരൂപത്തോടുകൂടിയ അമൃതമാണ് എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ സാഖ്യന്മാര് ഇത് അംഗീകരിക്കുന്നു. അസ്മിൻ മന്ത്രേ പഞ്ചപഞ്ചജനായി പഞ്ചസംഖ്യാ വിഷയാപര പഞ്ചസംഖ്യാശ്രീയതേ പഞ്ചശബ്ദദ്വയദർശന. സംഖ്യന്മാർ പറയുന്നു ഇവിടെ പഞ്ച പഞ്ച പഞ്ച എന്ന് വെച്ചാൽ അഞ്ച്. പഞ്ച പഞ്ച എന്ന് പറയുന്ന പഞ്ചദ്വയങ്ങളുണ്ട്, രണ്ട് പഞ്ചശബ്ദങ്ങളുണ്ട്. പഞ്ചപഞ്ചജനം പഞ്ചപഞ്ച അഞ്ച് അഞ്ചെന്ന് പറഞ്ഞ പറയുന്ന അയ്യഞ്ച് എന്ന് പറയുന്ന പോലെ അയ്യഞ്ചെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചായി. ആ ഭാഗത്താണ് സാംഖ്യന്മാർ പറയുന്നത്. കാരണം സാംഖ്യന്മാർക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ പറയുന്ന സിദ്ധാന്തത്തിന് ശ്രുതിയെ പ്രമാണമായി ഇതെവിടെ ശ്രുതി പറഞ്ഞിരിക്കുന്നു എന്ന് അവർ കണ്ടുപിടിക്കും. അതുകൊണ്ട് പഞ്ചപഞ്ചജന എന്നിടത്ത് രണ്ടാമത് പഞ്ച എന്നല്ല പറയുന്നത്, പഞ്ചജന എന്നാണ്. അതൊക്കെ അവർ വ്യാഖ്യാനിച്ച് ശരിയാകും, പക്ഷെ പഞ്ചപഞ്ച എന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഈ രണ്ട് മുമ്മൂന്ന് നന്നാല് എന്നൊക്കെ പറയുന്ന പോലെ അതാണ് പഞ്ചപഞ്ചജന. പഞ്ചസംഖ്യ വിഷയ അവര പഞ്ചസംഖ്യ അഞ്ചെന്ന് വേറൊരു അഞ്ചിനെ കുറിച്ച് പറയണം. അഞ്ചെണ്ണം കൂടി ചേരുന്നതിനെ പഞ്ചകം എന്ന് പറയും. ഒരു ഒരു ഗ്രൂപ്പ് അങ്ങനെയുള്ള അഞ്ച് പഞ്ചകങ്ങളുണ്ടെന്നാണ്. അപ്പൊ ഇരുപത്തഞ്ചായി, അഞ്ചിന്റെ രണ്ട് ഗ്രൂപ്പാകുമ്പോൾ പത്ത്, മൂന്ന് പതിനഞ്ച്, നാല് ഇരുപത്, അഞ്ച് ഇരുപത്തഞ്ച്. ആ കണക്കാണ് അവർ, ആ കണക്കിൽ അവർ പിടിക്കുന്നു. സാംഖ്യന്മാർക്കുമുണ്ട് ഇരുപത്തഞ്ച് തത്വം. അതുകൊണ്ട് പഞ്ചസംഖ്യാ വിഷയ അവര പഞ്ചസംഖ്യ ശ്രൂയതെ പഞ്ചശബ്ദദ്വയദർശനം. ഇവിടെ രണ്ട് പഞ്ചശബ്ദമുണ്ട്. സിദ്ധാന്തി പറയും രണ്ടാമത് പറയുന്ന വെറും പഞ്ചസംഖ്യയല്ല, പഞ്ചജനമെന്ന് പറയാണ്. അതൊക്കെ പിന്നീട് ചർച്ച വരും. ഒരാൾക്കിപ്പോ അവരുടെ സിദ്ധാന്തം സമർത്ഥിക്കണമെങ്കിൽ അതിനനുകൂലമായ രീതിയിൽ അവർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. തേയിലെ പഞ്ചപഞ്ചകാഹ പഞ്ചവിംശതി സമ്പദ്ധി. ഇങ്ങനെ പഞ്ച പഞ്ചകങ്ങൾ, അഞ്ചെണ്ണത്തിന്റെ അഞ്ചെണ്ണം കൂടിയ സമൂഹം, അതിന്റെ അഞ്ച് എന്ന് പറയുമ്പോൾ, അഞ്ച് പഞ്ചകങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചവിംശതി സമ്പദ്ധി ഇരുപത്തഞ്ചായി. തഥാ പഞ്ചവിംശതി സംഖ്യായാഹ യാവന്ത സംഖ്യയാഹ ആകാക്ഷ്യന്തേ താമന്തി വച്ച തത്വാനി സംഖ്യ ഈ സംഖ്യായന്തേ. അതുകൊണ്ട് പഞ്ചവിംശതി എന്ന് പറയുന്ന സംഖ്യയുടെ സംഖ്യയങ്ങൾ, സംഖ്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ എണ്ണുന്നത് അതിന് സംഖ്യ. സംഖ്യയും എന്ന് പറയുമ്പോൾ എണ്ണപ്പെടുന്നവ, അത് സംഖ്യയും. എണ്ണാൻ ഒരു വസ്തു വേണം. ഇരുപത്തഞ്ച് കല്ലുകൾ വെച്ചിട്ട് നമ്മൾ എണ്ണുന്നു. അപ്പൊ ഇരുപത്തഞ്ചെന്ന് പറയുന്ന സംഖ്യ, അവിടെ സംഖ്യങ്ങളെന്ന് പറയുന്ന എന്താണ്? ആ കല്ലുകൾ. എന്തുകൊണ്ട് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് എണ്ണപ്പെടുന്നത് സംഖ്യ? ഇത് ഈ സംഖ്യാസംഖ്യം എന്ന് പറയുന്നത് പലയിടത്ത് ചർച്ചയ്ക്ക് വരുന്നതാണ്. വ്യാകരണത്തിൽ വിശേഷിച്ചും മറ്റ് ചർച്ചകളിലും ഇത് വരും. സംഖ്യ എന്ത്, സംഖ്യം എന്ത്, ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യം. ശബ്ദങ്ങൾ സംഖ്യയിൽ ഉപയോഗിക്കാറുണ്ട്, സംഖ്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നുള്ള കാര്യങ്ങളെല്ലാം വരും. ഇവിടെ പറയുന്നു പഞ്ചവിംശതി സംഖ്യയാ യാവന്ത സംഖ്യയാ. പഞ്ചവിംശതി എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് എത്ര സംഖ്യങ്ങളുണ്ടോ ആകാംക്ഷന്റെ ആകാംക്ഷിക്കപ്പെടുന്നത് എണ്ണപ്പെടുന്നത് ഇവിടെ. താവം ദൈവച്ച തത്വാനി അത്രയും തത്വങ്ങൾ എങ്ങനെ ഇരുപത്തഞ്ച് തത്വങ്ങളാണ് സംഖ്യയി സംഖ്യാവിന്റെ സംഖ്യന്മാർ എണ്ണുന്നത്. അവർക്ക് പേര് തന്നെ വരാൻ കാരണം എന്താണ്? സംഖ്യായന്തേ സംഖ്യേഹി സംഖ്യായന്തേ തേഹി സംഖ്യാഹ എണ്ണുന്നവരായതുകൊണ്ട് അവർ ഈ തത്വങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി കണക്കാക്കുന്നു. ഇത്ര തത്വം ആ എണ്ണത്തിൽ അവർ മുറുകെ പിടിച്ചിരിക്കും. ഞങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ച് ഇത്രയാണ് തത്വങ്ങൾ. അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെ എണ്ണുന്നില്ല. അവർ പറയുന്നത് എന്താണ്? അദ്വൈതം, അവിടെ സംഖ്യയൊന്നുമില്ല, മറിച്ച് സംഖ്യ വരെ നിഷേധിക്കുകയാണ്. ദ്വൈതം എന്ന് പറയുമ്പോൾ ദ്വിധാഭാവം, രണ്ട് എന്ന് പറയുന്ന ഭാവം, അവിടെ സംഖ്യ വരും രണ്ടെന്ന് പറഞ്ഞു. അദ്വൈതത്തിലാണെങ്കിലോ നിഷേധിക്കുന്നു, എണ്ണാൻ പറ്റത്തില്ല, സംഖ്യയും നിഷേധിക്കുന്നു, ഒന്നൊന്നും പറയുന്നില്ല. ഒന്നെന്ന് പറഞ്ഞാലും അത് അദ്വൈതമാകത്തില്ല, വീണ്ടും സംഖ്യ ഒന്നല്ലേ. പിന്നെ ചില സ്ഥലത്ത് ഏകമേവ അദ്വൈതീയം എന്നെല്ലാം പറയുമെങ്കിലും അദ്വൈതത്തെ ശരിക്കും ഒന്നെന്ന് പറയുന്നില്ല അദ്വൈതം, അത് വേറെയാണ്. ഏകദൈവവാദം എന്ന് പറയുന്ന വേറെ, അദ്വൈതമുണ്ട്. അവിടെ സംഖ്യയില്ല, സംഖ്യ നിഷേധിക്കും. ബ്രഹ്മം എണ്ണാൻ പറ്റിയ ഒന്നല്ല, കാരണം എന്തുകൊണ്ട് സംഖ്യയല്ല, ആപേക്ഷികമാണ്. ഒന്നിനെ അപേക്ഷിച്ച് ഒന്നുകൂടെ വരുമ്പോ രണ്ടെന്ന് പറയും, ഒന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ രണ്ട് വരും. അതുകൊണ്ട് സംഖ്യകൾ ആപേക്ഷികമായി സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിന് സംഖ്യയില്ല. പക്ഷെ സംഖ്യന്മാരല്ല, അങ്ങനെയല്ല, അവരെ എണ്ണുന്നു ഇത്ര ഇത്ര എന്ന്. അതുകൊണ്ട് അവർക്ക് പേര് കിട്ടും സംഖ്യന്മാരെന്ന് പറഞ്ഞ് എണ്ണിത്തിട്ടപ്പെടുത്തി. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ദർശനം, ഭാരതത്തിലെ എല്ലാ ദർശനങ്ങളും കടപ്പെട്ടിരിക്കുന്ന ഇതിനോടാണ്. അവർ വളരെ പ്രാചീനമാണെങ്കിലും അവർ വളരെ ഗഹനമായി ചിന്തിച്ചവരും വലിയ തത്വങ്ങളെ വെളിപ്പെടുത്തിയവരുമാണ്. പിന്നെ പോരായ്മകളുണ്ട്, കാരണം അത് ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. പിന്നെ അവരുടെ ചിന്താഗതിക്ക് ഒരുപാട് പരിണാമങ്ങളും മാറ്റങ്ങളൊക്കെ സംഭവിച്ചാണ് ഈ അദ്വൈതമെല്ലാം ആയത്. അവരെങ്ങനെയാണ് അതിനെ എണ്ണുന്നത് പറയുന്നു, മൂലപ്രകൃതി രവകൃതി മഹദാദ്യ പ്രകൃതി വികൃത സപ്ത ഷോട്ടകശകസ്ഥവികാരോ ന പ്രകൃതിർണം വികൃതി പുരുഷ. സംഖ്യന്മാരുടെ പ്രാമാണികമായ ഗ്രന്ഥം എന്ന് പറയുന്ന സാംഖ്യസൂത്രങ്ങളാണ്, കപില മഹർഷിയുടെ സാംഖ്യസൂത്രങ്ങളെന്ന് പറഞ്ഞ് ഇന്ന് കിട്ടുന്നുണ്ട്. അത് പൂർണമായും കപില മഹർഷിയുടെ സാംഖ്യസൂത്രം ആണോ എന്നുള്ള കാര്യത്തിൽ വിദ്വാൻമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നു അതാണ്, ചിലർ പറയുന്നു അല്ല, ചിലർ പറയുന്നു സാംഖ്യസൂത്രങ്ങളിൽ കുറച്ച് അതിനകത്തുണ്ട്, ബാക്കിയെല്ലാം പിൽക്കാലത്തവരോ കൂട്ടിച്ചേർത്തവരും. അതുകൊണ്ട് സംഖ്യന്മാരുടെ ആധികാരിക ഗ്രന്ഥമായി അതിന് പൂർണ്ണമായ അംഗീകാരം സംഖ്യസൂത്രങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം വ്യാകരണസൂത്രം, വൈശേഷിക സൂത്രം, മീമാംസാസൂത്രം, ന്യായസൂത്രം, ഇതിനെ സംബന്ധിച്ചൊന്നും തർക്കമില്ല, എല്ലാവരും അംഗീകരിച്ചു. ഇതെല്ലാം ആധികാരികങ്ങളാണ്. സംഖ്യസൂത്രം ഏറ്റവും പ്രാചീനമായതുകൊണ്ടായിരിക്കാം അതതിന്റെ പൂർണ്ണ രൂപത്തിൽ നിന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സാംഖ്യ സിദ്ധാന്തം എന്ന് പറയുന്നത് ആണിന്ന് എല്ലാ ശാസ്ത്രത്തിലും, ആയുർവേദം തുടങ്ങി ഏതെല്ലാം ശാസ്ത്രങ്ങളെടുത്താലും ശരി, ചരകത്തിൽ മറ്റും സാംഖ്യ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതുപോലെ എല്ലാ ശാസ്ത്രങ്ങളും, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എല്ലാം സാംഖ്യ സിദ്ധാന്തം പരിണമിച്ചതാണ്. എല്ലാം പുരാണത്തിൽ വരുന്ന എല്ലാം സങ്കല്പങ്ങളും എല്ലാ സാംഖ്യന്മാരുടെ മൂലപ്രകൃതിയും പുരുഷനും, ഇതിഹാസങ്ങൾ, ഭഗവത്ഗീതയിൽ എല്ലാം സാംഖ്യ സിദ്ധാന്തമാണ്. എന്ന് വെച്ചാൽ അത് അതേപടിയെന്ന് പറയാൻ പറ്റില്ല. സാംഖ്യ സിദ്ധാന്തത്തിന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാ ദർശനങ്ങൾക്കും പരിണാമം സംഭവിക്കും. ആചാര്യന്മാർ കൂട്ടിച്ചേർക്കും, കുറയ്ക്കും. പക്ഷെ അദ്വൈതം എന്നെല്ലാം പറയുന്നത് ഇന്ന് നമുക്ക് അറിയുന്ന രീതിയിലായത് വളരെ പിൽക്കാലത്താണ്, ശങ്കരാചാര്യർക്ക് ശേഷമാണ് അതിനങ്ങനെ ഒരു ശരിയായ രൂപം വന്നു. പക്ഷെ സാംഖ്യം അങ്ങനെയല്ല, വളരെ മുമ്പ് തന്നെ. നല്ല രീതിയിൽ പ്രചരിക്കുകയും മറ്റെല്ലാ ദർശനങ്ങളെയും സ്വാധീനിക്കുകയും ചെയ്തതാണ്. പിന്നെ അദ്വൈതം വളരെയധികം കടപ്പെട്ടിരിക്കുന്ന ഒന്നുമാണ് ഈ സംഖ്യ സിദ്ധാന്തം. ഇവിടെ ഭാഷകാരനെ ശക്തമായി നിഷേധിക്കുന്നുണ്ട്. കാരണം അദ്വൈതത്തിന്റെ അടിസ്ഥാനമായ സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രകൃതി സത്യമാണെന്ന് പറയുക, പുരുഷം പലതാണെന്ന് പറയുക, ഇത് അദ്വൈതത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അദ്വൈതി വിവർത്തവാദത്തെ സ്വീകരിക്കുമ്പോൾ വിവർത്ത ചിന്ത സംഖ്യന്മാർ പരിണാമവാദത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതൊന്നും സ്വീകരിക്കാൻ സംഖ്യന്മാർ കരുതുന്നത് പോലെ അദ്വൈതിക്ക് കരുതാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അദ്വൈതി സംഖ്യനെ നിഷേധിക്കും. പക്ഷേ അവരെ നിഷേധിക്കുന്നതും അവരെ ഒരുപാട് ആശ്രയിച്ചിട്ടാണ്. അത് ചിലതൊക്കെ ഭാഷകാരം പറയും, നിങ്ങളുടെ സിദ്ധാന്തത്തിൽ നിന്ന് ചിലതെല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു അംഗീകാരം അവർക്ക് കൊടുക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ സംഖ്യന്മാരുടെ ദ്വൈത വിചാരം അത് അതിന് പ്രാമാണ്യം ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് അതിനെ നിഷേധിക്കുന്നത്. പക്ഷേ സർവ എന്തെല്ലാം ഉണ്ടോ, മന്ത്ര തന്ത്ര എന്തൊക്കെ ഇവിടെ ഉണ്ടോ, എല്ലാത്തിനും അടിസ്ഥാനം കാരണം അതാണല്ലോ ആദിമ ദർശനം. അതുകൊണ്ട് എല്ലാത്തിനും വളരെ, പക്ഷേ നമുക്കറിയാൻ പറ്റില്ല. അത് സംഖ്യന്മാർ പ്രകൃതിയെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞ ഒരു കാര്യം. എന്താണ് പ്രധാനമായിട്ട്? പ്രകൃതിയാണ് ഭോഗ അപവർഗത്തെ പ്രദാനം ചെയ്യുന്നത്. ഈ സംഖ്യന്മാരുടെ പ്രകൃതി എന്നുള്ള സങ്കല്പമാണ് പരിണമിച്ച് പരിണമിച്ച്. ഇതൊന്നും ആരെങ്കിലും ബുദ്ധിയിൽ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച കാര്യങ്ങളൊന്നുമല്ല. ഇതെല്ലാം നൂറ്റാണ്ടുകൾ മനുഷ്യൻ ചിന്തിച്ച് ചിന്തിച്ച് വിചാരം ചെയ്ത് അതിനുള്ള തപസ്സെന്ന് പറയുന്നു. ഓരോ ആശയങ്ങൾ രൂപപ്പെട്ടു വന്നത് പരിണമിച്ചു വന്നതാണ്. സംഖ്യന്മാരുടെ പ്രകൃതിയാണ് പുരാണങ്ങളിൽ വന്നപ്പോൾ ദേവിയായത്. അപ്പോൾ അതിന് രൂപവും ഭാവവുമൊക്കെ വന്നു. സംഖ്യന്മാരുടെ പ്രകൃതി എന്ന് പറയുന്നത് ഒന്ന് പറയുന്നു അത് സാമ്യാവസ്ഥയിലാണ്, പിന്നെ പറയുന്നു അത് ഇങ്ങോട്ട് വന്നിട്ട് അതിന് പരിണാമങ്ങളുണ്ടായി പലതായി മാറി. ഇതാണ് പുരാണത്തിൽ വന്നപ്പോൾ ആ പ്രകൃതിയെ സാരിയും പാവാടിയും കൂടിപ്പിച്ചപ്പോൾ ദേവിയായി. അതിന് രൂപം വന്നു കഴിഞ്ഞപ്പോൾ അതെന്താണ്? ആ ദർശനത്തിന്റെ പരിണാമമാണ് എന്നുള്ളതാണ് എന്റെ വസ്തുനിഷ്ഠമായ കാര്യം. അല്ല പെട്ടെന്നൊരാൾ കണ്ടുപിടിച്ചതൊന്നുമല്ല. എന്തുകൊണ്ട് സംഖ്യന്മാരി എന്ന് പറയുന്നു പ്രകൃതിയാണ് ഭോഗ അപവർഗത്തെ നൽകുന്നത്? ഭോഗവും അപവർഗവും തരേണ്ടത് പ്രകൃതിയാണ്. ഇത് പറയുന്ന എന്താണ്? ദേവിയാണ് ഭുക്തിയും മുക്തിയും നൽകുന്നത്. ഇതൊക്കെ സാങ്കിന്മാരിൽ നിന്ന് കടമെടുത്ത കാര്യങ്ങളാണ്. പക്ഷെ അത് സാങ്കേതികമായിട്ടുള്ള ബന്ധം ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഇതിങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണമിച്ചു വന്ന ആശയങ്ങളാണെന്നുള്ള കാര്യത്തിൽ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. പറയും ഇത് ഒരു ഋഷി കണ്ടുപിടിച്ച കാര്യമാണെന്ന്. ഒരു ഋഷിയൊന്നുമല്ല, ഒരുപാട് ഋഷിമാർ വളരെ കാലം ചിന്തിച്ച് ചിന്തിച്ച് അവരുടെ തപസ്സിന്റെ ഫലമായി ഇതിന് മാറ്റങ്ങൾ വന്നതാണ്. പക്ഷെ അതിന്റെ മൂലരൂപ സാങ്കേതിക കിടക്കും, അദ്വൈതത്തിന്റെ മൂലരൂപം അവിടെ കിടക്കുന്നു. പിന്നെ അതിൽ പല മാറ്റങ്ങളും കാലാനുസൃതമായി വന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഒരു ബോധമില്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇതിനൊക്കെ വേറെ പലതരത്തിലുള്ള കൽപ്പനകൾ വരും. എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ബാക്കിയെല്ലാം മനുഷ്യന്റെ ഭാവനകൾ. ശരിക്കും അതിന്റെ ദാർശനികമായ അടിത്തറ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്, സാങ്ഖ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് സാങ്ക്യ ഇങ്ങനെയുള്ള ദർശനങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. മനുഷ്യന്റെ മനസ്സിലുള്ള ഒരുപാട് അന്ധത മാറിക്കിട്ടുന്ന അതുകൊണ്ടാണ്. അല്ലെങ്കിൽ മൂഢസ്വർഗത്തിലായിരിക്കും ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ഇതിങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ട് വന്നത് എന്ന് മനസ്സിലാക്കാതിരുന്നത്. അതുകൊണ്ടാണ് പുരാണങ്ങൾ മുഴുവൻ പ്രതിപാദിക്കുന്നത് സാങ്കേത്യമാണ്. അപ്പൊ അതിൽ പ്രാമാണികമായി എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥം നേരത്തെ പറഞ്ഞിരുന്ന സാങ്കേസൂത്രത്തെ സംബന്ധിച്ച് വിവാദങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് ഈശ്വരകൃഷ്ണന്റെ സാങ്കേകാരിക. അല്ല, മൂന്നാമത്തെ കാരിക. കാരിക എന്ന് വെച്ചാൽ ശ്ലോകരൂപത്തിൽ എഴുതുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എപ്പോ ശങ്കരാചാര്യർക്ക് മുമ്പേ ഉള്ളത്. ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ ഇത് കാരികാരൂപത്തിൽ പ്രചരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനത്ര മാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇതിൽ നിന്നാണ് ശങ്കരാചാര്യർക്ക് ഈ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഇത്രയും കൃത്യമായൊരു അറിവുണ്ടായത്. പക്ഷെ അത് പലതാണ് പുരുഷന്മാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരാചാര്യർ അതിനെ നിഷേധിക്കുന്നത്. ശ്രുതിയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു അതിനെ നിഷേധിക്കും. എന്നാൽ മാത്രമേ അദ്വൈതം എന്താണെന്ന് സമർത്ഥിക്കാൻ കഴിയൂ. ഇതിനെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്വൈതം ശരിയാകത്തില്ല. ഇതിനെ ആശ്രയിച്ചിട്ടാണ് യോഗം വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മൾക്ക് കൂടുതൽ ഇന്ന് പ്രചരിപ്പിക്കുന്നതല്ല എന്താ യോഗത്തെയാണ്. ആ യോഗം പിന്നെ പിൽക്കാലത്ത് ഈ സാങ്കിന്റെ യോഗമാണ് പ്രധാനമായ യോഗം. ആ യോഗം പിൽക്കാലത്ത് പലതരത്തിലായി, ഹഠയോഗം, മറ്റേ യോഗം, മത്സ്യയോഗം എന്നൊക്കെ ഓരോരുത്തരും പിൽക്കാലത്ത് ആവിഷ്കരിച്ചാണ് അതെല്ലാം. പക്ഷെ എല്ലാവരും ഏത് ദർശനം പറഞ്ഞാലും പറയും ഞങ്ങളുടെ തന്നെ അനാദി എന്ന് പറയും. അത് എല്ലാം അങ്ങനെ അനാദിയാകും? എല്ലാത്തിനും അനാദിയാകാൻ പറ്റത്തില്ല. സാഖ്യന്മാരെ ആശ്രയിച്ച് യോഗം ഉണ്ടായി. അവിടെ സാഖ്യതത്വത്തെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് യോഗം വരുന്നത്. പിന്നീട് ആ യോഗത്തിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള യോഗങ്ങളും അഭ്യാസങ്ങളും ഉണ്ടായി. ഇന്നും ഇപ്പോൾ ആൾക്കാർ പുതിയ പുതിയ യോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഈ യോഗങ്ങളുടെ എല്ലാം തുടക്കവും എവിടെ നിന്നോ ഈ സാഖ്യ ഇതിൽ നിന്നാണ്. പിന്നെ അദ്വൈതത്തിന് പ്രചാരം കിട്ടിക്കഴിഞ്ഞ് ശങ്കരാചാര്യർ വന്ന് അദ്വൈതം സമർത്ഥിച്ചതിന് ശേഷം സാഖ്യത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അദ്വൈതം കൂടെ അതിനോടുകൂടി കൂട്ടിച്ചേർക്കും. അങ്ങനെ പിൽക്കാലത്ത് വന്നപ്പം ഈ സാഖ്യ സിദ്ധാന്തത്തിൽ അദ്വൈതവും സ്വാധീനിച്ചു. ഭാഗവതത്തിനും മറ്റും പറയുന്ന കപിലൻ എന്ന് പറയുന്ന സാഖ്യപ്രണേതാവായ കപിലനാണ്. അവിടെ കപിലന്റെ സിദ്ധാന്തമാണ് പറയുന്നത്. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അത് അദ്വൈതമാകും. എന്തുകൊണ്ട്? ശങ്കരാചാര്യന്റെ അദ്വൈതത്തിന്റെ സ്വാധീനാദി വന്നതുകൊണ്ട്. അപ്പോൾ അത് സാഖ്യമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും സാഖ്യമല്ല, അദ്വൈതമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഖ്യത്തിന്റെ സ്വാധീനമുള്ള അദ്വൈതം. ഗീതയിലും അങ്ങനെയാണ്. ഗീതയിലും വന്ന് ആ പരിണാമം സാഖ്യം മാറി വന്നു. പൂർണ്ണമായും ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പ്രയാസമാണ്. എന്നാൽ അദ്വൈതത്തിന്റെ ചില സ്വാധീനം അതിനകത്തുണ്ട്. അത് എങ്ങനെ? സാഖ്യത്തിൽ തന്നെ വന്ന പരിണാമമാണ്. പിന്നീട് അത് ശങ്കരാചാര്യരുടെ കയ്യിൽ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? അല്ല, സാഖ്യത്തിന്റെ ദ്വൈതാംശങ്ങളെയൊക്കെ നിഷേധിച്ചിട്ട് അതിനെ പൂർണ്ണ അദ്വൈതമാക്കി മാറ്റി, അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിച്ചു. മാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഇതാണ് ഒന്ന്. അപ്പോൾ ഇത് എങ്ങനെ ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരാശയം രൂപപ്പെട്ടു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ സാഖ്യത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ഭാഷകാരനത് തുറന്ന് സമ്മതിക്കത്തില്ല. കാരണം അദ്വൈതം എന്ന് പറയുന്നത് ശുദ്ധമായിരിക്കണം, പൂർണ്ണമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ദ്വൈതത്തിന്റെ യാതൊരു ലാഞ്ചനയും അതി വരാൻ പാടില്ല. അതുകൊണ്ട് സാഖ്യ ത്തിന്റെ നിഷേധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, സാഖ്യത്തിലൂടെയുള്ള കടപ്പാടിനല്ല. പക്ഷേ എല്ലാത്തിനും ഈ ശാസ്ത്ര വിചാരത്തിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് സംഗതി എന്ന് പറയും. സംഗതി ഇവിടെ, പക്ഷെ ആ സംഗതി എന്ന് പറയുന്നത് ഷോഡാ സംഗതി ലക്ഷ്യത്തെ ആറ് തരത്തിൽ സംഗതിയെ കുറിച്ച് പറയും. ഇപ്പൊരു ബ്രഹ്മസൂത്രം തന്നെ ഇവിടെ തുടങ്ങി അധാതു ബ്രഹ്മജിജ്ഞാസയിൽ നിന്ന് തുടങ്ങി ഇത് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ സൂത്രങ്ങളെന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പരസ്പരം ബന്ധമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. ഒരു സൂത്രവും വേറെ സൂത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂത്രാർത്ഥം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. സൂത്രാർത്ഥം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ എങ്ങനെ ബന്ധം മനസ്സിലാക്കും? അപ്പോൾ ഈ പരസ്പരം ഇവയ്ക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന് മൊത്തം പറയുന്ന പേരാണ് സംഗതി എന്ന് പറയുന്നത്. മലയാളത്തിലെ സംഗതിയല്ല. അങ്ങനെ ഒരു ഭാഷ്യം രചിക്കുന്ന ഒരാളാണ് ആ സംഗതിയെ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് അത് കഴിഞ്ഞിത്, എന്തുകൊണ്ട് ഇത് കഴിഞ്ഞ് വേറൊന്നു, എന്തുകൊണ്ട് ആ സൂത്രം കഴിഞ്ഞ് ഈ സൂത്രം വരുന്നു. അതാണ് ഒരു സൂത്രം കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സൂത്രത്തിൻ്റെ ഉപോദ്ഘാതമായി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പരസ്പരം ഇതിനെ ബന്ധപ്പെടുത്തി പോകുന്നു. അപ്പോൾ ഇത് ഒരു ശാസ്ത്ര വ്യാഖ്യാനത്തിലല്ല, എല്ലാ വിചാരങ്ങളിലും ഈ സംഗതി ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് വിചാരം ശരിയാകത്തില്ല. എന്നുവെച്ചാൽ പരസ്പര ബന്ധമില്ലാതെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിയുടെ അസ്ഥിരത എന്നേ പറയത്തുള്ളൂ. ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരാണ് പരസ്പര ബന്ധമില്ലാതെ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു തത്വത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ സംഗതി എന്ന് പറയുന്നത് മുഖ്യമായൊരു കാര്യമാണ്. ആ തത്വത്തിന്റെ എല്ലാ അംശങ്ങളെയും സംഗതി എന്ന് പറയുന്ന ഒന്ന് ബന്ധിപ്പിച്ചിരിക്കും. അപ്പൊ ആ സംഗതിയെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിന്റെ ഉള്ളിലേക്ക് പോയാലേ പറ്റും. ആ വിചാരത്തിന് ആഴമുണ്ടെങ്കിലേ അത് കണ്ടെത്താൻ പറ്റും. ഇല്ലെങ്കിൽ അതെന്തോരും അതിനെ പറയും ചിതറിയ ചിന്തകളെന്ന് പറയും. പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറയും. ഒന്നിനെ ഒന്നിനോട് ബന്ധിപ്പിക്കാൻ പറ്റില്ല. വിചാരത്തിൽ മുഖ്യമായി വരുന്ന ഒരു ദോഷമാണ് സംശയം എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ ഒരു തത്വത്തെക്കുറിച്ചോ ഏത് കാര്യത്തെക്കുറിച്ചായാലും നമ്മുടെ മനസ്സിൽ വിചാരം ചെയ്യുമ്പോൾ സംശയം വരും, പിന്നെ അതിന് സമാധാനം കണ്ടെത്തും. ഈ സംശയം വരുന്നതിന് എന്താ കാരണം? ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് വിചാരത്തിൽ ഈ സംഗതി നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. നമ്മൾ മുമ്പ് ചിന്തിച്ചതും അടുത്ത് ചിന്തിക്കുന്നതും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പരസ്പരം ഇതിനെ യോജിപ്പിക്കാൻ കഴിയാത്തതും മനസ്സിൽ സംശയമുണ്ട്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തായിരിക്കും അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? അതെങ്ങനെ ശരിയാകും? മുമ്പ് പറഞ്ഞത് ഈ പറയുന്നതുമായിട്ട് അങ്ങനെ അവിടെ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഈ സംഗതി എന്ന് പറയുന്ന കാര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രധാനമായിട്ട് വേണ്ടത് എന്താണോ, അതിന് പൂർവഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം. അദ്വൈതം എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു, അതിന് പൂർവ്വശാസ്ത്രങ്ങളുമായിട്ടുള്ള പൂർവ്വദർശനങ്ങളുമായിട്ടുള്ള ബന്ധം അത്യാവശ്യമാണ്. അപ്പോൾ അതിനെ ഇവിടെ എന്ത് ചെയ്യുന്നു? പൂർവ്വശാസ്ത്രങ്ങളെ നിഷേധിക്കുന്നു. നിഷേധിക്കണമെങ്കിൽ അത് അറിഞ്ഞിരിക്കുന്നു. അറിയാതെ നിഷേധിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാതെ ഒരു കാര്യത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഇത് വരുന്നത് നമ്മൾ നിഷേധിക്കുന്നു, പക്ഷെ എന്താണെന്ന് നമ്മൾ അറിയാത്ത കാര്യം. സാംഖ്യശാസ്ത്രം എന്താണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ സാംഖ്യശാസ്ത്രത്തെ നമ്മൾ നിഷേധിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് വരും? ഈ സംഗതി നഷ്ടപ്പെടും, പൊരുത്തക്കേട് വരും, നമ്മുടെ വിചാരം ശരിയാകത്തില്ല. അപ്പോൾ പലർക്കും ഇത് ധാരണയില്ലാത്ത ഒരു കാര്യമാണ്. അദ്വൈതം വിചാരം ചെയ്യുന്നതിന് സാംഖ്യനെ എന്ത് എന്തിനു പരാമർശിക്കണം, യോഗത്തെ എന്തിനു പരാമർശിക്കണം, ന്യായത്തെ എന്തിനു പരാമർശിക്കണം, വൈശേഷികത്തെ എന്തിനു പരാമർശിക്കണം? അദ്വൈതം മനസ്സിലാക്കിയപ്പോൾ ഒരു ശരി. കാരണം നമ്മൾ കരുതുന്ന എന്താണ്? അദ്വൈതമാണ് തത്വം, പരമാർത്ഥം, മറ്റുള്ളതൊന്നും തത്വമല്ല. ശങ്കരാചാര്യർ നിഷേധിച്ചു, അതിനെ നമ്മൾ എന്തിനാ മനസ്സിലാക്കുന്നു? നമ്മൾ ഏതൊരു വിചാരത്തിലായാലും ശരി, കേവലം നിഷേധത്തിന്റെ അംശത്തെ മാത്രം സ്വീകരിക്കുകയാണെങ്കിൽ അത് അപൂർണമായിരിക്കും. നിഷേധത്തിലൂടെ നമുക്കൊന്നും ആഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നാൽ അദ്വൈതത്തെ സ്വാധീനിച്ചിരിക്കുന്ന അംശത്തെ മനസ്സിലാകണം. അവിടെയാണ് ഇതിന്റെ സംഗതി എന്ന് പറയുന്നത്. എന്തുകൊണ്ടിങ്ങനെ പറയുന്നു? ഇവിടെ ഇപ്പൊ തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് ആത്മാവിന് അമൃതം എന്ന് പറയുന്നു? അവിടെ ഒരു സംഗതിയുണ്ട്. എന്തുകൊണ്ട്? ആത്മാവ് മർത്യമാണെന്ന് ധരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ അമൃതം എന്ന് പറയേണ്ട കാര്യമുണ്ട്. അപ്പോ മർത്യം എന്ന് പറയുന്നതും അമൃതം എന്ന് പറയുന്നതും തമ്മിൽ ഉള്ള ബന്ധവാനാണ് സംഗതി എന്ന് പറയുന്നത്. ഈ ദർശനങ്ങളെല്ലാം എല്ലാവുമായിട്ടും അദ്വൈതത്തിനൊരു കടപ്പാടുണ്ട്. അദ്വൈത വിചാരം പൂർണ്ണമാകണമെങ്കിൽ ഈ ദർശനങ്ങളെക്കുറിച്ചുള്ള ബോധമുള്ള ഒരാൾക്കേ പറ്റൂ. ഭാഷ്യകാരൻ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ആരാണോ ഈ ചർച്ചയെ പിന്തുടരുന്നത് അവർക്ക് ഇത്തരം ദർശനങ്ങളെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടെന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിഷേധത്തിന്റെ അംശം മാത്രം പറയുന്നത്. മറ്റതറിയാം അവർക്ക്, അതേതാണോ സ്വീകരിക്കേണ്ടത് അത് പറയേണ്ട കാര്യമില്ല, അതറിയാം. അല്ലാതെ ഇത് നിഷേധിക്കാൻ വേണ്ടി പറയുന്ന കാര്യമില്ല. അപ്പൊ ആ ശാസ്ത്രത്തിൽ നിന്ന് ആ സ്വീകാര്യമായ അംശങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് നിഷേധിക്കേണ്ടി വരുന്നു, ആ അംശത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിചാരത്തിലൊരു പൊരുത്തക്കേട് വരും. എന്നുവെച്ചാൽ നമ്മളുടെ വിചാരത്തിൽ നിന്ന് സംശയം ഒഴിയത്തില്ല, സംശയം തീരത്തില്ല. തത്വം തത്വം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നിങ്ങൾ തത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, സംശയങ്ങൾ തത്വത്തോടൊപ്പം കാണും. എന്താ സംശയം വരുന്നത്? ഇതെവിടെ നിന്ന് തുടങ്ങിയെന്ന് നമുക്കറിയത്തില്ല. ഏതൊരു ദർശനത്തിനോടാണോ ഇത് കടപ്പെട്ടിരിക്കുന്നത് ആ കടപ്പാടിന്റെ ഭാഗം നമുക്കറിയത്തില്ല. നമ്മളാകെ മനസ്സിലാക്കുന്ന അതിനെ നിഷേധിച്ച് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അപ്പൊ അത് അനാവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നു. ഇതിന് മറ്റു ചില സംഗതികളും ഇതിനകത്തുണ്ട്. ഇന്ന് ഇത്തരം ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യുന്നവർക്ക് വരുന്ന ഒരു വലിയ ഭ്രാന്തി, അതും ഈ ശാസ്ത്രസംഗതി അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത്തരം വിചാരങ്ങൾ അനാവശ്യമാണ് ധരിച്ചിരിക്കുന്നത്. ചില പറയും ഭാഷ്യകാരന്റെ കാലത്ത് ഇവിടെ പ്രചരിച്ചിരുന്നത് സാംഖ്യവും യോഗവുമൊക്കെയാണ്, അതിനെ ഖണ്ഡിച്ചതാണ് ഇത്. ഇന്ന് അത്തരം പൂർവപക്ഷങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമില്ല എന്ന് പറയും. അതും അബദ്ധമാണ്. ചെല്ലു പറയുന്ന എന്താണ്? ഇന്ന് പുതിയ പുതിയ ദർശനങ്ങളുണ്ട്, അപ്പോൾ അതിനെ ഖണ്ഡിച്ചാൽ പോലെ എന്തിനാ പഴയ ദർശനങ്ങളെയൊക്കെ ഖണ്ഡിക്കുന്നത് അദ്വൈതത്തിനെ മനസ്സിലാക്കുമ്പോൾ? അതും അബദ്ധമാണ്. ഇതൊന്നും ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള ഖണ്ഡനങ്ങളല്ല. ഇതിലൂടെ എന്താണ് ചെയ്യുന്നത്? പ്രധാനമായൊരു സംഗതി എന്ന് പറയുന്നത് ഈ സംഗതിയെ, ഈ ബന്ധത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അത് ബന്ധപ്പെട്ടില്ല, അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തത്വവിചാരത്തിൽ ഒരാൾക്ക് സംശയരഹിതമായ ഒരു സ്ഥിതി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ചർച്ചയുടെ ആവശ്യമായി വരുന്നത്. അത് വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ നിർഗുണം എന്ന് ഭാഷകാരൻ പറയുന്നു. അപ്പോൾ നിർഗുണത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി സഗുണം എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം നിഷേധിക്കുന്നു. നമ്മളെന്തിനാ ഈ നിഷേധത്തെക്കുറിച്ച് എന്തിനു നമ്മൾ മനസ്സിലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിർഗുണം സഗുണം എന്ന് പറയുന്നതിന് ഒരു ബന്ധമുണ്ട്. അപ്പോൾ എങ്ങനെ നിർഗുണം എന്ന് പറയുന്ന ആശയം ഒരാൾക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റും. ആ നിർഗുണം എന്ന് പറയുന്ന ആശയത്തിനോട് സംഖ്യന്മാരോടും കടപ്പാടുണ്ട്, ന്യായ വൈശേഷിക ദർശനത്തോടും കടപ്പാടുണ്ട്, മീമാംസകരോടും കടപ്പാടുണ്ട്. അവിടെ സംഖ്യന്മാരിൽ നിന്ന് അതിനെ സംഖ്യന്മാരോട് അവിടെ അനുകൂലിക്കുന്നു, ന്യായ വൈശേഷിക മീമാംസകന്മാരോട് അതിനെ നിഷേധിക്കുന്നു. അപ്പോൾ ഏത് ഭാഗത്തെ സ്വീകരിക്കുന്നു, ഏത് ഭാഗത്തെ നിഷേധിക്കുന്നു എന്ന് മനസ്സിലാക്കിയാലേ നിർഗുണം എന്ന് പറയുന്ന ആശയം പൂർണ്ണമാകും. എന്തുകൊണ്ട് ഇത്തരം ഒരാശയത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ അനുകൂലിക്കുന്നത്, നിഷേധിക്കുന്നത്? അപ്പൊ വിചാരം എന്ന് പറയുമ്പോൾ ഇത് അതാവശ്യമായി വരുന്നു. അത് മനസ്സിലാക്കാതെ നമ്മൾ ഇത് വിചാരം ചെയ്യുമ്പോൾ സംശയ നിവൃത്തി എന്ന് പറയുന്നത് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോരായ്മ വിചാരം ചെയ്യുന്നവന് സ്വയം തന്നെ അനുഭവപ്പെടും, അതാണ് സംഭവിക്കുന്നത്. തത്വത്തിൽ നിശ്ചിതമായ ഒരു ബുദ്ധി ഉണ്ടാകത്തില്ല. അപ്പോ സാങ്കേതത്വത്തിൽ നിശ്ചിതമായ ഒരു ബുദ്ധി ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമേ അദ്വൈതത്തിലേക്ക് വരുമ്പോൾ അവിടെ സാങ്കേതത്തിലേത് സ്വീകരിച്ചു, സാങ്കേതത്തിലേത് നിഷേധിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തിനു ഈ നിഷേധം എന്നുള്ള ചോദ്യം മനസ്സിൽ വരും, അവിടെയൊക്കെ ആശയക്കുഴപ്പം വരും. അപ്പോൾ ആ ഒരു കടപ്പാട് ഇത്തരം പൂർവ്വദർശനങ്ങളോടുള്ളത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കിയേ പറ്റും, അല്ല പറ്റത്തില്ല. ഇന്നുള്ള ദർശനങ്ങളോടൊന്നും ഇതിന് കടപ്പാടില്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതിനോടാണോ കടപ്പാടുള്ളത് അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പലരുടെയും മനസ്സിലുണ്ട് എന്തിനാ ബ്രഹ്മസൂത്രം എന്നൊരു ചോദ്യമുണ്ട്. അത് പലർക്കും എന്തിനാണ് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിനുള്ള യോഗ്യത പോലും ഇല്ലാത്തവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? സമാനം പറഞ്ഞാൽ അത് മനസ്സിലാക്കണ്ടേ? എന്നല്ല, എന്തിനാണ് ബ്രഹ്മസൂത്രം എന്നുള്ള ചോദ്യത്തിന് സമാനം പറയാൻ പറ്റും. അപ്പോൾ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്, ശരിയായൊരു വിചാരം, സമ്യക് വിചാരം ഇവിടെ ആവശ്യമാണ് എന്ന് വരുമ്പോഴാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ ആവശ്യം. വിചാരത്തിൻ്റെ മാർഗം അത് അത് അതിൻ്റേതായ രീതിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. അതാണ് സാങ്ക്യന്മാരെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഷകാർ. അത് വ്യർത്ഥമാണ്, വെറുതെ ആണെന്ന് നമ്മൾ ധരിക്കുന്നത് നമുക്ക് സാങ്കേശാസ്ത്രം ഇതുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാത്തതുകൊണ്ട്, ആ സംഗതി പിടികിട്ടാത്തതുകൊണ്ട്. അതിന് കാരണം എന്താണ്? സാങ്കേശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് ബോധം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ആ സാങ്കേശാസ്ത്രത്തെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഭാഷ്യകാരൻ ആ സാങ്കേശാസ്ത്രത്തിലെ ആധികാരികമായ ഗ്രന്ഥത്തിൽ നിന്നും ഒരു കാര്യയെ ഇങ്ങോട്ട് ഉദ്ധരിച്ച് അതിനെ വിശദീകരിക്കുന്നു. നമ്മളിപ്പോൾ നേരിട്ട് സാങ്കേശാസ്ത്രമൊന്നും പഠിക്കാൻ പോയില്ലെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, ആ സാങ്ക്യന്മാരിങ്ങനെയാണ് പറയുന്നത്, ഇതാണ് ഇവിടുത്തെ സന്ദർഭം, ഇതിൽ ഇന്ന ഭാഗമാണ് അദ്വൈതത്തിൽ ചേർക്കാമെന്നുള്ളതെന്ന് ചേർക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്നുള്ള തരത്തിൽ അദ്വൈതത്തിലെ തത്വത്തിൽ നിശ്ചയാത്മകമായ ബുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് സാങ്ക്യശാസ്ത്രത്തെ എടുത്ത് വിശദീകരിക്കുന്നത്. അല്ല, ഇതൊരു പഴയലല്ല ഈ വിചാരം എന്ന് പറയുന്നത്.